ബ്രഹ്മസൂത്ര സന്ദർഭാഷ്യം അധ്യായം 3 11 അധികരണം 1 സൂത്രം 8 കൃത അതി അനുസേവാൻ ദൃഷ്ട സ്മൃതിഭ്യ യഥാ ഇതം അനേവം ച. ഭുക്തഫലത്വം കർമ്മണ പ്രതിജാനീമഹേ നനു നിരവശേഷ കർമ്മഫലഭോഗായ ചന്ദ്രമണ്ഡലം ആരൂഢ ബാഠം തഥാപി സ്വല്പകർമാവശേഷമാത്രേണ തത്രവസ്ഥാദന്ന ലഭ്യതേ യഥാതില കശ്ചിത് സേവകഃ സകലൈഃ സേവോപകരണൈ രാജകുലം ഉപസ്രപ്തഃ ചിരപ്രവാസ പരിക്ഷീണ ബഹൂപകരണ ഛത്രപാദുകാദിമാത്രാവശേഷോ എന്ന രാജകുലെ അവസ്ഥാതി ശക്നോതി വയം അനുശയ മാത്ര പരിഗ്രഹവും ചന്ദ്രമണ്ഡലെ അവസ്ഥാതും ശക്നോതി ഇതി ന ഏത് യുക്തം ഇവ നഹി സ്വർഗാർത്ഥസ്യ കർമ്മണോ ഭുക്തഫലസ്യ അവശേഷ അനുവർത്തി ഉപപദ്യതി കാര്യവിരോധിത്വാദ് ഇതി യുക്തം. അവിടെ മുമ്പ് ചർച്ച ചെയ്തുകൊണ്ടുവരുന്ന വിഷയം തന്നെയാണ്. സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരുന്നവൻ കർമ്മലേശവുമായിട്ടാണ് വരുന്നത് എന്നൊരു കൂട്ടർ പറയുന്നു. വേറെ കൂട്ടർ പറയുന്നത് അതങ്ങനെ അവിടെ ഫലം അനുഭവിക്കാൻ പോയതാണ്, അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ കഷ്ടപ്പെട്ട് കർമ്മം ചെയ്തത്, അവിടെ ചെന്ന് എല്ലാം അനുഭവിച്ച് തീർന്നിട്ടാണ് മടങ്ങി വരുന്നത്. അതാണിവിടെ പറയുന്നത് നഹി സ്വർഗാർത്ഥസ്യ കർമ്മണഃ. സ്വർഗാർത്ഥ സ്വർഗത്തെ അർത്ഥിക്കുന്നു. അവന്റെ കർമ്മം സ്വർഗാർത്ഥമായ കർമ്മം, സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മം. അതിന് ഭുക്തഫലസ്യ, അതവിടെ പോയി അനുഭവിച്ചു കഴിഞ്ഞു ആണ് ഭുക്തഫലം കർമ്മത്തെ വിശേഷിപ്പിക്കുക. അവശേഷ അനുവർത്തി ഉപപദ്ധ്യതേ, അതിൻ്റെ കുറച്ച് ഭാഗം അവശേഷിക്കുന്നു, അതോടുകൂടി തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. കാര്യവിരോധിത്വ, കാരണം കർമ്മം കാര്യവിരോധിയാണ്. നേരത്തെ പറഞ്ഞത് ഒരു കർമ്മത്തിൽ നിന്ന് അതിൻ്റെ ഫലമുണ്ടാകുമ്പോൾ കർമ്മം നശിക്കണം, പിന്നെ കർമ്മശേഷിക്കാൻ പാടില്ല. നനു ഏതതപി യുക്തം ഇതും ശരിയല്ല. ന സ്വർഗഫലസ്യ കർമ്മണോ നിഖിലസ്യ ഭുക്തഫലസ്വം ഭോഷ്യരീതി. ഇതും ശരിയല്ല. എന്താണ്? കർമ്മം നിശേഷം അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. പല പക്ഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. കുറച്ച് ബാക്കി വരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. നിശേഷം തീരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഏതതപി ഉക്തം, ഇത് നേരത്തെ പറഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കുകയാണ്. സ്വർഗബലസി കർമ്മണവും നിഖിലസ്യ ഭുക്തബലസം ഭവിഷ്യരീതി, പൂർണമായ കർമ്മവും നശിക്കുന്നു എന്ന് കരുതാൻ നിർവാഹമല്ല. ഇക്കാര്യം മുമ്പ് പറഞ്ഞതാണല്ലോ. തദ്ദേത അപേശലം, അത് തുച്ഛമാണ്. പേശലം തുച്ഛം, നിങ്ങൾ പറയുന്ന കാര്യം ഗൗരവമുള്ള ഒരു കാര്യമല്ല. ഗൗരവമില്ലാത്ത വിഷയമാണ്. എന്താണ് സ്വർഗാർത്ഥം കില കർമ്മ സ്വർഗസ്ഥസൈവ സ്വർഗഫലം നിഖിലം ന ജനയതി സ്വർഗച്യുതസ്യാപി കിഞ്ചിത് ഫലലേശം ജനയതി. ഇത് സിദ്ധാന്തം. സ്വർഗത്തിനു വേണ്ടി ഇവിടെ കർമ്മം ചെയ്തവൻ അവിടെ സ്വർഗത്തിലെത്തി. അവിടെ താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം മുഴുവൻ അനുഭവിച്ച് മടങ്ങി വരുന്നു. പിന്നെ ആ സ്വർഗത്തിന് വേണ്ടി ചെയ്ത കർമ്മത്തിൻ്റെ ഒരു ലേശം ബാക്കി കൊണ്ട് എന്ന് കരുതുന്നത് ശരിയല്ല. ഇതാണ് സിദ്ധാന്തം. സ്വർഗത്തിന് വേണ്ടി എന്ത് ചെയ്തോ എല്ലാം അനുഭവിച്ചിട്ട് തന്നെ വരുന്നു. സ്വർഗാർത്ഥം കില കർമ്മ സ്വർഗസ്ഥൈവ സ്വർഗഫലം നിഖിലം ന ജനയതി. സ്വർഗത്തിന് വേണ്ടി ചെയ്ത കർമ്മം സ്വർഗസ്ഥൻ അവിടെ ഇരിക്കുന്നവന് നിഖിലം സ്വർഗഫലം മുഴുവൻ സ്വർഗഫലവും ന ജനയതി ഉണ്ടാക്കുന്നില്ല. സ്വർഗച്യുതസ്യാവി, അവൻ സ്വർഗത്തിൽ നിന്ന് വീണുപോയി തിരിച്ചു വന്നു. കിഞ്ചിത് ഫലലേശം ജനയതി, ഇവിടെ വന്നിട്ട് വീണ്ടും അവന് കുറച്ച് ഫലത്തെ ഉണ്ടാക്കുന്നു. അതിനുള്ള കർമ്മം അവനിലുണ്ട് എന്ന് കരുതുന്നത് ശരിയല്ല. എന്നാൽ ശബ്ദപ്രമാണഗാനം ഈദൃശി കൽപ്പന അവകൽപ്പത്തെ, ഇതിനിടയ്ക്ക് പലതവണ പറഞ്ഞു. ഈ ചർച്ച ചെയ്യുന്നത് ശബ്ദപ്രമാണകന്മാരാണ്, അല്ലാത്തവരുടെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശബ്ദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവരാണ് ഈ ചർച്ച എല്ലാം ചെയ്യുന്നത്, ആസ്തികന്മാര്. അവർക്കിതിൽ പല അഭിപ്രായം കാണും, അതെല്ലാം പറയാം. അതിൽ ഒന്ന് ഏറ്റവും മുഖ്യമായി സ്വീകരിക്കുന്നത് ശ്രുതി പ്രമാണം, രണ്ടാമത് വരുന്നത് യുക്തി, അപ്പോൾ ഇത് രണ്ടും ആശ്രയിച്ച് എന്താണ് അവിടുത്തെ നിർണയം, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ്റെ ഈ ചർച്ചയല്ല. ആ മുമ്പ് എന്താ പറഞ്ഞത്? സ്വർഗഫലസ്യ കർമ്മണോ നിഖിലസ്യ ഭുക്തഫലത്വം ഭവിഷ്യതിയോ. അല്ല, അതിൽ തന്നെ ദോഷമുണ്ട് അങ്ങനെ പറയുന്നതിന്. അതായത് ഇപ്പോ ഇവിടെ പ്രധാനമായ വ്യത്യാസം വരുന്നത് സ്വർഗത്തിനു വേണ്ടി ചെയ്ത കർമ്മം പൂർണമായും അനുഭവിച്ചിട്ട് തന്നെ മടങ്ങി വരുന്നു. ഇതില് ഇത് സിദ്ധാന്തം തന്നെ. പക്ഷേ സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരുന്നവന് കർമ്മം ശേഷിക്കുന്നുണ്ട്. ആ വ്യത്യാസം, ഇതാണ് സിദ്ധാന്തം. അപ്പൊ സ്വർഗത്തിൽ പോകുന്നവനെല്ലാം അനുഭവിച്ച് മടങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയല്ല. അതാണ് സിദ്ധാന്തമായി പറയാൻ പോകുന്നത്. സ്വർഗത്തിൽ പോകുന്നവൻ സ്വർഗത്തിന് വേണ്ടി എന്ത് ചെയ്തോ അതെല്ലാം അനുഭവിച്ച് മടങ്ങി വരുന്നു. എന്നുവെച്ചാൽ അവന് ബാക്കി കർമ്മങ്ങൾ ശേഷിക്കുന്നുണ്ട്. അത് സ്വർഗത്തിന് വേണ്ടി ചെയ്തതല്ല, അതുവരെയുള്ള സഞ്ചിത കർമ്മം. ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല പക്ഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ഇപ്പൊ മുമ്പ് ചർച്ച ചെയ്തതിൽ പല പക്ഷങ്ങളും വന്നു, പക്ഷെ ഇതിങ്ങനെ വ്യക്തമായി പറഞ്ഞില്ല. സ്വർഗത്തിന് വേണ്ടി ചെയ്ത കർമ്മങ്ങളെല്ലാം ഇത്രയും ഇവിടെ ഈ ഇത്രയും ഒരു നെടുങ്കൻ ചർച്ച നടത്തിയിട്ട് അവസാനം പറയുന്നൊരു ചെറിയ കാര്യമാണ്. പൂർവപക്ഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. സിദ്ധാന്തം ഇത്രയേ ഉള്ളൂ, സ്വർഗത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവിടെ അനുഭവിച്ചിട്ട് പൂർണ്ണമായും അനുഭവിച്ചിട്ട് തിരിച്ചു വരും. പിന്നെ അവൻ്റെ സഞ്ചിത കർമ്മം അനുസരിച്ച് വീണ്ടും ഇവിടത്തെ ജന്മവും സുഖഭോഗങ്ങളും, ഇതാണ് സിദ്ധാന്തം. അപ്പോൾ അവിടെ അത് ആദ്യമേ അങ്ങ് പറഞ്ഞാൽ പോരെ, ആദ്യമേ പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ചോദ്യങ്ങൾ വരും. സിദ്ധാന്തത്തെ ശരിക്കും ആദ്യം അവതരിപ്പിച്ചു കഴിഞ്ഞാലും ചോദ്യം ചോദിക്കുന്നവൻ എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആദ്യം സംഭാവ്യമായ എല്ലാ പ്രശ്നങ്ങളെയും കാണിച്ച് അതിനെല്ലാം മറുപടി പറഞ്ഞ് അവൻ്റെ ചിത്തത്തിനൊരു സമാധാനം ഉണ്ടാക്കിയിട്ട് അവസാനം ശരിക്കുള്ള കാര്യം പറയുക. അല്ലെങ്കിൽ അത് ആദ്യം പറഞ്ഞാലും ചോദ്യം വരും. ഇതെല്ലാ ചോദ്യങ്ങൾക്ക് സമാധാനം പറഞ്ഞിട്ടാണ് സിദ്ധാന്തം പറയുന്നതെങ്കിൽ പിന്നെ ചോദിക്കാനൊന്നുമില്ലല്ലോ, എല്ലാ ചോദ്യവും ചോദിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് പൂർവപക്ഷം ഒരുപാട് വലുതാകുന്നു, സിദ്ധാന്തം ഒരു വരിയിൽ ഒതുങ്ങുന്നു. അതുകൊണ്ടാണ് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാര്യങ്ങളും അത് തന്നെയാണ്. ഇപ്പോ ഇവിടെ ഇപ്പൊ ഭാഷകാരൻ പറയുന്ന കാര്യങ്ങളിൽ തന്നെ സ്വർഗം, പിന്നെ പുണ്യം, പിന്നെ അവിടെ എല്ലാം അനുഭവിച്ച് തീരുന്നു, തിരിച്ചു വരുന്നു, പിന്നെ വേറെ കർമ്മ ശേഷിക്കുന്നതുകൊണ്ട് വീണ്ടും ജന്മം, വീണ്ടും ഇത്തരം കാര്യങ്ങളൊന്നും എല്ലാം തന്നെ ഇവിടെ ഒരുപാട് വിചാരം ചെയ്യുന്നുണ്ട്. ഇതുപോലെ പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് അതിനോട് ആ പറയുന്ന ആശയങ്ങളോട് യോജിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്കെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റിയെന്ന് വരും, എൻ്റെ കാര്യം പറയണം. പല കാര്യങ്ങളോട് യോജിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, ചിലപ്പോൾ നിങ്ങൾക്കും യോജിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ എന്നാലും നമ്മളതിനെ വിചാരം ചെയ്യുന്നു. അപ്പോൾ പലരും ചിന്തിക്കും ഇത് ശരിയല്ല എന്ന്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്ന കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും അത് ശരിയല്ലല്ലോ എന്ന് തോന്നും. ചിലരും വിചാരിക്കും വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നതായിരിക്കും, പല അഭിപ്രായങ്ങളും വരും. അപ്പോൾ ശരിയല്ല, അത് ശരിയാണല്ലോ, ഭാഷകാരൻ പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല അല്ലോ ഇത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്. നിങ്ങൾ ഇളക്കിയാണ് എന്നെ കൊണ്ട് ഓരോന്ന് പറയിക്കുന്നത്. അപ്പൊ ചിലരുടെ മനസ്സ് വരും പിന്നെ എന്തിനാ ഇത് പഠിക്കുന്നത്, അങ്ങനെ ചിന്തിക്കാറില്ലേ. ഭാഷകാരം പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ വേണ്ടി പിന്നെ എന്തിനാ ഇത് പഠിക്കുന്നത്. അത് മാത്രമല്ല, അതിനും കടുത്ത ഒരു ചോദ്യം ചോദിക്കും, എന്താണോ, എന്താണ് ആർക്കുമില്ലേ? ചോദ്യമില്ലേ? ഭാഷകാരന്റെ ആശയത്തോട് യോജിക്കാൻ വയ്യാത്ത ആൾ എന്തിനാ പഠിപ്പിക്കുന്നത്? അങ്ങനെ ചോദിക്കില്ലേ? എങ്ങനെ? അത് തന്നെ ചില ഭാഗങ്ങളോട് യോജിക്കുന്നില്ല എന്ന് പറയുന്നു. പിന്നെ എന്തിനാ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്നും ചിന്തിക്കാം. നമ്മളെന്തിനു പഠിക്കണം, എന്തിനു പഠിപ്പിക്കണം? പണ്ട് തന്നെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നു, ഈ ശാസ്ത്രമെല്ലാം വ്യർത്ഥമാണ്, മോക്ഷത്തിന് ഇത് ഉപകരിക്കില്ല. പിന്നെ ഇപ്പോ മനസ്സിലാക്കുന്ന എന്താണ്, ഇത് എഴുതിയിരിക്കുന്നതെല്ലാം അബദ്ധമാണ്. നേരത്തെ തന്നെ ധരിച്ചിരുന്ന കാര്യം ഇപ്പൊ കുറച്ചുകൂടി ഉറക്കുകയാണ്. ഇതിന്റെ ആവശ്യം എന്താണ്? ആധ്യാത്മികമായ ആധ്യാത്മികതയിലേക്ക് കടന്നു വരുന്നവർ ആദ്യം തന്നെ കേൾക്കുന്ന ഇതാണ്. എന്താണ്? ഇതൊക്കെ വ്യർത്ഥമാണ്. ശബ്ദജാലം, മഹാരണ്യം, ഭ്രമണ കാരണം, ഇതൊക്കെയാണ് നമ്മൾ ധരിച്ചു പോയിരുന്നു. പിന്നെ എന്നാലും പിന്നെ വന്നിരിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ പല പരിപാടികളും നടക്കുന്നുണ്ട്. അതിലൊരു പരിപാടിയാണ് ഇത്. എല്ലാത്തിനും പങ്കെടുക്കണം. പിന്നെ പലർക്കും ഒരു ദിവസം എങ്ങനെയെങ്കിലും കഴിച്ചുവിടണം. അപ്പൊ ഇങ്ങനെ ഓരോരോ വെറൈറ്റി പരിപാടികളുണ്ടെങ്കിൽ ബോറടിക്കത്തില്ല. ഇങ്ങനെയൊക്കെ പല പല രീതിയിലാ. അപ്പൊ ഇവിടെ ഒരു കാര്യം ശരിയാണ്, ഭാഷകാരൻ ഇവിടെ തന്നെ പറയുന്ന കാര്യങ്ങൾ, സുഖദുഃഖം, ആ സുഖദുഃഖങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത് പുണ്യപാപങ്ങളാണ്. സുഖദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാണ്. അക്കാര്യത്തിൽ ആർക്കും വിവാദം ഉണ്ടാകത്തില്ല. എന്താണ് സുഖം, എന്താണ് ദുഃഖം, എല്ലാവരും അനുഭവിക്കുന്നതാണ്. പക്ഷെ അതിന്റെ കാരണമായി പറയുന്നത് കർമ്മസംസ്കാരം, പുണ്യം, പാപം. ഇതെന്താണ് ഈ പുണ്യപാപം എന്ന് പറയുന്നത് ചോദിച്ചാൽ പോയി, അത് അദൃഷ്ടമാണ്. അദൃഷ്ടം എന്ന് വെച്ചാൽ ഇതുവരെ ആരും അതിനെ നേരിട്ട് അനുഭവിച്ചിട്ടില്ല. കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, കണ്ടു മാത്രമല്ലല്ലോ നമ്മൾ അറിയുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കേട്ടും അറിയാം. ഒരു തരത്തിലും നേരിട്ട് അതിനെ അറിഞ്ഞിട്ടില്ല. കേട്ടറിയുന്നതിനും സത്യമുണ്ട്. ഏതാണോ കേട്ടറിയുന്നതിൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണ്? എന്താണ് കേട്ടറിയുന്നതിൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യം? എന്താ എല്ലാവരും മന്ദബുദ്ധികളെ പോലെ ഇരിക്കുന്നു? കേട്ടറിയുന്നതിൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണ്? ഉത്തരം വളരെ സിമ്പിളാണ്. ഒരുപാട് ചിന്തിച്ച് അങ്ങനെ അത്രയൊന്നും ചിന്തിച്ചു പോണ്ട. നമ്മൾ കണ്ടറിയുന്നു, അതുപോലെ തന്നെ കേട്ടറിയുന്നതിൽ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെ നമ്മള് നിങ്ങൾ പലരും തർക്കവും എല്ലാം പഠിക്കുന്നവരല്ലേ, ആ ബുദ്ധിയിൽ ചിന്തിച്ചു നോക്കുക. അതിനാണ് വിചാരം ആവശ്യമെന്ന് പറയുന്നത്. കേട്ടറിയുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ശബ്ദമാണ്. കേൾക്കുന്ന എന്തിനെയാ? അത് സത്യമല്ലേ? പിന്നെ എവിടെയാ വിവാദം വരുന്നത്? അതിന്റെ അർത്ഥത്തിലാണ്. അതിന്റെ അർത്ഥത്തെ സംബന്ധിച്ചാണ് എന്ത് വരുന്നത്? നമുക്ക് വിപ്രതിപത്തി, വിരുദ്ധ അഭിപ്രായങ്ങൾ വരുന്നത് ശരിയാണ്. ഭാഷകാരന്റെ ശബ്ദങ്ങൾ അതിൽ ആർക്കും തർക്കമില്ല. എന്താണ്? ശബ്ദം തന്നെയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ചാണ് വിപ്രതിപത്തി ഉണ്ടാകുന്നത്. അപ്പോൾ പുണ്യം പാപം, കാരണം ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നത് ശ്രവണേന്ദ്രിയത്തിന്റെ വിഷയമാണ് ശബ്ദം, അതൊരു യാഥാർത്ഥ്യമാണ്. ചക്ഷുരേന്ദ്രിയത്തിന്റെ വിഷയമാണ് രൂപം, അതൊരു യാഥാർത്ഥ്യമാണ്. അതെന്താണെന്ന് പിന്നെ ചിന്തിക്കുമ്പോഴാണ് അവിടെ വികല്പങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ സുഖദുഃഖങ്ങളുടെ കാരണമായി പറയുന്നു എന്താണ്? പുണ്യപാപങ്ങൾ. ഇതെന്താണെന്ന് ചോദിക്കും, പറയും അദൃഷ്ടം. അദൃഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? പുണ്യം ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട്. പുണ്യം എന്ന് പറയുന്ന അർത്ഥത്തെ ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുമോ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? പിന്നെ എന്താണ് അത് പുണ്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച്? ഇപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞു പുണ്യം എന്ന് പറയുന്നതിനെ കണ്ടിട്ടില്ല. പുണ്യം എന്ന് പറയുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്, സ്പർശിച്ചറിഞ്ഞിട്ടില്ല, രുചിച്ചറിഞ്ഞിട്ടില്ല, മണത്തറിഞ്ഞിട്ടില്ല. പിന്നെ എന്താ പുണ്യം? വിശ്വാസം എന്ന് പറയുന്ന ഒരു മാനസിക വൃത്തി. ഞാനെ കുറിച്ചല്ല ചോദിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്ന എന്താണ്? നമ്മുടെ മനസ്സിന്റെ വൃത്തി. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ പുണ്യം എന്ന് പറയുന്ന എന്താണ്? ശബ്ദത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആ ശബ്ദത്തിന്റെ അർത്ഥമായ പുണ്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന മറുപടി വേറൊന്നു. അത് അങ്ങനെ അറിയാത്ത കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെ അറിയുന്നു എന്നാണ്. അനുമാനം എന്ന് പറയുന്നത് പ്രമാണമാണ്. അതിനെ കുറിച്ചും തന്നെ ചോദിക്കുന്നു. ഇപ്പൊ ചോദിച്ചതിനെന്താ ഉത്തരം പറയാത്തത്? അത് ഒരു സങ്കല്പം മാത്രം. അത് ശരിയാ. പുണ്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അമൂർത്തമായൊരു സങ്കല്പം. വേറെ എന്തെങ്കിലും ആണോ? നമ്മൾ പല ധാരണകളും ഇങ്ങനെയാണ്, കേവലം അമൂർത്തമായ സങ്കല്പങ്ങളാണ്. പാപം എന്ന് പറയുന്നത് അങ്ങനെയാണ്, കാരണം അത് ഇന്ദ്രിയ പ്രത്യക്ഷമല്ല, മനസ്സിന് പ്രത്യക്ഷമല്ല. മനസ്സിന് പ്രത്യക്ഷമായിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. എന്താണ് ഒരു ഉദാഹരണം? സുഖം, ദുഃഖം, കോപതാപങ്ങളെല്ലാം മാനസിക പ്രത്യക്ഷങ്ങൾ, അതൊക്കെ യാഥാർത്ഥ്യമാണ്. അതുപോലെ ആരെങ്കിലും പുണ്യത്തെ കണ്ടിട്ടുണ്ടോ? പാപത്തെ കണ്ടിട്ടുണ്ടോ? എത്ര ദിവസമായി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, എന്നിട്ടും ഇതുവരെ എന്താണ് പുണ്യം എന്താണ് പാപം എന്ന് ചിന്തിച്ചില്ലല്ലോ. ചിന്തിച്ചൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ സമാധാനം പറഞ്ഞല്ലേ. ചിന്തിച്ചു ആരെങ്കിലും? നമ്മൾ ഇതുവരെയും ചിന്തിച്ചത് പുണ്യപാപങ്ങളെ കുറിച്ചാണ്. ഈ എത്ര ദിവസം, എത്ര ദിവസമായി, എന്നിട്ടും ആരും പുണ്യപാപം എന്താണെന്ന് ചിന്തിച്ചില്ല. കേവലം ഒരു അമൂർത്തമായ, എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഒരു ആകാരമില്ലാത്ത ഒരു സങ്കല്പം മാത്രമാണ് പുണ്യമൊന്നും പാപമൊന്നും പറയുന്നു. അത് മാത്രമല്ല, ഇവിടെ പറയുന്ന എന്താണോ പുണ്യപാപങ്ങളുടെ ഫലമാണ് സുഖദുഃഖം. സുഖദുഃഖം എന്ന് പറയുന്നത് പ്രത്യക്ഷ സിദ്ധമായ ഒരു കാര്യമാണ്. അത് നമുക്ക് ആരോടും പോയി ചോദിക്കേണ്ട കാര്യമില്ല. എന്താണ് സുഖം ദുഃഖം? ഇപ്പൊ പറയാണ്, നൂലുകൊണ്ടാണ് തുണി ഉണ്ടാക്കിയത്. തുണി വസ്ത്രം അതിന് കാരണം നൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ വ്യക്തമായിട്ട് ആ കാര്യകാരണ ബന്ധത്തെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. കാണുകയോ നിശ്ചയിക്കുകയോ നിർണയിക്കാൻ പറ്റും. ഒരു സംശയത്തിനോട് കൊടുക്കാത്ത രീതിയിൽ മണ്ണുകൊണ്ട് തന്നെയാണ് മൺപാത്രം ഉണ്ടാക്കിയത്, നൂലുകൊണ്ട് തന്നെയാണ്. അവിടെ കാര്യകാരണ ബന്ധത്തെ നിശ്ചയിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അതും പ്രത്യക്ഷ സിദ്ധമാണ്. ഭാഷകാരൻ പറയുന്നത് പുണ്യപാപങ്ങളുടെ ഫലം ആണ് സുഖദുഃഖങ്ങളെന്ന്. ഈ രണ്ടെണ്ണത്തിന്റെയും കാര്യകാരണ ബന്ധത്തെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റൂ? എന്തുകൊണ്ട്? കാരണം കേവലം ഒരു സങ്കല്പം മാത്രമാണ്. അതും അമൂർത്തമായൊരു സങ്കല്പം, ഒരു രൂപമില്ലാത്ത ഒരു സങ്കല്പം. പക്ഷെ കാര്യമോ? പ്രത്യക്ഷം. അപ്പോൾ വളരെ പ്രത്യക്ഷസിദ്ധമായിരിക്കുന്ന ഒന്നിന് വളരെ അമൂർത്തമായ ഒരു സങ്കല്പത്തെ കാരണമായി പറയുക. ഇതിനെങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്? ഇതിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് അണിപ്പോ ഭാഷ്യകാരൻ പറഞ്ഞ എന്താണ്? ശബ്ദപ്രമാണകാന. അതുകൊണ്ടാണ് ഇതിന് ചാർവാകൻ അംഗീകരിക്കാത്തത്. ചാർവാകൻ അങ്ങനെ ഒരു ശബ്ദപ്രമാണത്തെ സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് അവൻ അംഗീകരിക്കുന്നുമില്ല. പക്ഷെ ശബ്ദപ്രമാണകന്മാരെല്ലാം അതിനെ അംഗീകരിക്കുന്നുണ്ട്. ഈ സുഖദുഃഖങ്ങൾക്ക് കാരണമായി പുണ്യപാപങ്ങളുണ്ട്. നമ്മളും എത്രയോ കാലമായി ഇത് കേൾക്കുന്നു, പുണ്യവും പുണ്യം കൊണ്ട് സുഖം പാപം കൊണ്ട്. നമ്മളൊരിക്കലും അതിൻ്റെ കാര്യകാരണ ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മളറിയാതെ തന്നെ നമ്മൾ ശബ്ദപ്രമാണകന്മാരാണ്. മുതിർന്നവർ പറയുന്ന വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രമാണസിദ്ധമായ കാര്യങ്ങളെ വിശ്വസിക്കും. പ്രത്യക്ഷ പ്രമാണം ശബ്ദം ഒഴികെ പ്രത്യക്ഷ പ്രമാണത്തിലൂടെ സിദ്ധമായ കാര്യത്തെ ചർവാകാരന്മാരിൽ തന്നെ അനുമാനത്തെയും സ്വീകരിക്കുന്നവരുണ്ട്. അതായത് പുകയെ കണ്ടിട്ട് നമുക്ക് അനുമാനിക്കാം എന്താണോ അവിടെ തീയുണ്ടെന്ന്. എന്തുകൊണ്ട് അതിനെ അവരംഗീകരിക്കുന്നു? അത് പ്രത്യക്ഷത്തിന് യോഗ്യമായൊരു വിഷയമാണ്. തൽക്കാലം അത് അവിടെ തീ കാണുന്നില്ലെങ്കിലും മുൻ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇനി പരിശ്രമിച്ചാലും എന്തു ചെയ്യാം? അത് പ്രത്യക്ഷ യോഗ്യമാണ്. അതുകൊണ്ട് അത് സ്വീകരിക്കാത്തവനല്ല ചാർവാകൻ എന്ന് പറയുന്നു. അങ്ങനെ അത് സ്വീകരിക്കാം, അത് അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ സുഖദുഃഖങ്ങളെ കണ്ടിട്ട് പുണ്യപാപങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അനുമാനത്തിലൂടെ ശ്രദ്ധിക്കാൻ പറ്റും. എന്തുകൊണ്ട്? അതൊരിക്കലും പ്രത്യക്ഷയോഗ്യമായ കാര്യമല്ല. പ്രത്യക്ഷ യോഗ്യമാണ് സുഖദുഃഖങ്ങൾ. അതിലൂടെ യോഗ്യമല്ലാത്ത ഒന്നിനെ സ്വീകരിക്കാൻ കഴിയത്തില്ല. പക്ഷെ എന്നാലും ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. ശബ്ദപ്രമാണകന്മാർ പറയുന്നു എന്താണ്? അങ്ങനെ പുണ്യപാപങ്ങൾ ഉണ്ട്. ഇതിന് നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുന്നതാണ് എന്ത്? ശബ്ദപ്രമാണകന്മാരെന്നൊക്കെ പറയുന്നത് ശാസ്ത്രീയമായ ഭാഷയിൽ. ഇങ്ങനെ പുണ്യപാപങ്ങൾ കൊണ്ട് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള നമ്മുടെ ഈ അറിവിനെ നമ്മൾ സാധാരണ ഭാഷയിൽ എന്ത് പറയും? വിശ്വാസം. ഇതൊരു വിശ്വാസമാണ്, കേവലമായ വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? എന്നുവെച്ചാൽ പ്രമാണങ്ങളിലൂടെ അതിനെ ശ്രദ്ധിക്കാൻ സാധിക്കില്ല. പ്രമാണം എന്ന് വെച്ചാൽ ശബ്ദം ഒഴികെ ഒന്നും അത് ആർക്കും അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. എന്താണോ അല്ല അത് പറഞ്ഞു ശരിയാണ്, ഒന്നുകൂടെ പറഞ്ഞു, ഇത് ശാസ്ത്രമാണ്, സയൻസ് അല്ല. ഒരിക്കലും ഇത് തുടക്കം മുതലേ പറയുന്ന കാര്യം അതാണ്. രണ്ട് രണ്ടാണ്. ഇത് ശരിക്കും ഇതിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച വരുന്നത് പ്രാമാണ്യവാദത്തിലാണ്. വളരെ ഗംഭീരമായൊരു വിഷയമാണ് പ്രാമാണ്യവാദം. ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേ നമുക്കിത് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. എങ്ങനെ നാസികന്മാര്? ഒരിക്കലും അവർക്കതിൻ്റെ ആവശ്യമേ ഇല്ല. അല്ല, ബൗദ്ധ ദർശനം വേറെ. ഞാൻ പറഞ്ഞ ചാർവാകൻ ഏത്? അത് നാസ്തികൻ എന്ന് പറയുന്ന പല അർത്ഥത്തിൽ പറയും. ഒന്ന് ഈശ്വരനെ അംഗീകരിക്കുന്നവൻ ആസ്തികൻ, ഈശ്വരനെ അംഗീകരിച്ചില്ലെങ്കിൽ നാസ്തികൻ, അങ്ങനെ പറയും. വേദപ്രമാണത്തെ അംഗീകരിച്ചാൽ പിന്നെ ആസ്തികൻ, അതിന് അല്ലെങ്കിൽ നാസ്തികൻ. ഇനിയുമുണ്ട്, എന്താണ്? പരലോകത്തെ അംഗീകരിച്ചാൽ ആസ്തികൻ, പരലോകത്തെ അംഗീകരിച്ചില്ലെങ്കിൽ നാസ്തികൻ. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം ഇവർ ആസ്തികനാണോ, ഏത് വീക്ഷണത്തിലാണ് ആസ്തികൻ നാസ്തികൻ എന്ന് പറയുന്നതാണ്. ചാർവാകനെ നാസ്തികൻ എന്ന് പറയാൻ കാരണം, ചാർവാകൻ പരലോകത്തെ അംഗീകരിക്കുന്നില്ല, ആത്മാവിനെ അംഗീകരിക്കുന്നില്ല, വേദത്തെ അംഗീകരിക്കുന്നില്ല, ഈശ്വരനെ അംഗീകരിക്കുന്നില്ല, ഒന്നും അംഗീകരിക്കുന്നില്ല. ബൗദ്ധനെ നാസ്തികൻ എന്ന് പറയാൻ കാരണം, ബൗദ്ധികൻ വേദപ്രമാണത്തെ അംഗീകരിക്കുന്നു. വേദം എന്ന് പറയുന്നതിൽ തന്നെ അല്ല, ശബ്ദപ്രമാണം എന്ന് പറയുന്നതിൽ തന്നെ രണ്ടു തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ആപ്തവാക്യം ശബ്ദം എന്ന് പറയുന്ന ഒന്നുണ്ട്, വേദം എന്ന് പറയുന്നിടത്തുണ്ട്. വേദം എന്ന് പറയുന്നിടത്ത് തന്നെ പലതാവും, അത് അനാദിയാണോ, ഈശ്വരപ്രോക്തമാണോ, ഋഷിപ്രോക്തമാണോ, പല കാഴ്ചപ്പാടുകളാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അതിലേക്ക് കടക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. അപ്പോ ചർവകന്മാരിതൊന്നും അംഗീകരിക്കുന്നില്ല. പ്രത്യക്ഷത്തെ അവരംഗീകരിക്കും, വേണ്ടി വന്നാൽ പ്രത്യക്ഷ യോഗ്യമായ കാര്യങ്ങളെ അനുമാനിച്ചാൽ അംഗീകരിക്കും. എന്ന് പറഞ്ഞാൽ നദിയിൽ വെള്ളം കലങ്ങി വരികയാണെങ്കിൽ അവരംഗീകരിക്കാൻ തയ്യാറാണ്, മുകളിൽ മഴ പെയ്തിട്ടുണ്ടെന്ന് അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ ആന കലക്കിയതാണെങ്കിലും വെള്ളം കലങ്ങി വരും അല്ലേ. അതുകൊണ്ട് എപ്പോഴും അവർ അംഗീകരിക്കാൻ തയ്യാറല്ലാത്, എന്താണ്? മഴ പെയ്തുകൊണ്ടാണെന്ന്. മഴ പെയ്താണെങ്കിൽ വെള്ളം കൂടുകയും വേണം. അപ്പൊ അതിലവർ തികച്ചും അവർ ശബ്ദത്തെ അവർ സ്വീകരിക്കത്തില്ല. പിന്നെ ആപ്തവാക്യത്തെ അവർ സ്വീകരിക്കും, അത് സ്വീകരിക്കും. പക്ഷേ ശ്രുതിയെ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ചും അലൗകികം അതീന്ദ്രിയമായ വിഷയങ്ങളെ സംബന്ധിച്ച് ശ്രുതിയെ പ്രമാണമായി അവർ സ്വീകരിക്കത്തില്ല. ഈ പറയുന്നതൊക്കെ എന്താണ്? അലൗകികവും അതീന്ദ്രിയവുമായ വിഷയങ്ങളാണ്. അത് പ്രത്യേകം മനസ്സിലാകണം. പുണ്യപാപങ്ങൾ, സ്വർഗം എന്നെല്ലാം പറയുന്ന അലൗകികവും അതീന്ദ്രിയവുമായ വിഷയങ്ങളാണ്. അതിലൊരിക്കലും ഒരു ശ്രുതി ശബ്ദപ്രമാണത്തെ സ്വീകരിക്കില്ല. സ്വന്തം പിതാവ് പറഞ്ഞാലും അവർ സ്വീകരിക്കില്ല. ആപ്തനാണെന്ന് പറഞ്ഞാൽ പറയും, താൻ ആപ്തനല്ല, പറഞ്ഞത് അബദ്ധമാണെന്ന് പറയും. അതവർ സ്വീകരിക്കില്ല. അപ്പോൾ അവർ പറയുന്ന എന്താണ്? ഇന്ദ്രിയ യോഗ്യമായിരിക്കുന്ന വിഷയങ്ങളെ പറയുന്നവനെ ആപ്തനായി സ്വീകരിക്കത്തുള്ളൂ. യാഗം ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്നവൻ മറ്റുള്ളവരെ സംബന്ധിച്ച് ആപ്തനാണ്. പക്ഷെ ചാർവാകനെ സംബന്ധിച്ചവൻ ഒച്ചക്കള്ളം പറയുന്ന ആളാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ്? ശബ്ദപ്രമാണകന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാര്യകാരണ ബന്ധത്തെ, അമൂർത്തമായ ഒരു സങ്കല്പം മാത്രമായിരിക്കുന്ന പുണ്യഭാവങ്ങളെയും പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്ന അസുഖദുഃഖങ്ങളെയും ബന്ധപ്പെടുത്തുന്നതിന് ഒരു വഴിയില്ല. എന്നാലും ശബ്ദപ്രമാണകന്മാരെന്ത് ചെയ്യുന്നു? അതിനെ അംഗീകരിക്കുന്നു. അവർ പറയുന്നു അത് ശരിയാണ്. അതിനാണ് പറയുന്നത് ശ്രദ്ധ, വിശ്വാസം, അതൊന്നുകൊണ്ട് മാത്രം ആണ് അതിനെ അംഗീകരിക്കുന്നത്. അവർ പറയുന്ന അവിടെ യുക്തിയുടെ ആവശ്യമില്ല, ശബ്ദപ്രമാണം മാത്രം മതി. പക്ഷേ ഭാഷ്യകാരൻ ഇവിടെ ചെയ്യുന്ന എന്താണ്? ഈ ഒരു വിഷയത്തിൽ യുക്തി വിചാരമാണ് നടത്തുന്നത്. അപ്പൊ ശബ്ദപ്രമാണം മാത്ര ഗമ്യമായിരിക്കുന്ന ഒരു വിഷയത്തിൽ എന്തിനാണ് യുക്തി വിചാരം നടത്തുന്നതെന്ന് ഞാൻ മുമ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഈ വിഷയത്തിൽ തന്നെ ശബ്ദ പ്രമാണം പലതരത്തിൽ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നിർണയത്തിന് വേണ്ടി ആണ് ഭാഷകാരൻ യുക്തി വിചാരം നടത്തുന്നത്. അപ്പോ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളോട് യോജിപ്പുള്ളവർക്കും വിയോജിപ്പുള്ളവർക്കും ഒഴിവാക്കാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്. എന്താണോ വേദപ്രമാണത്തെ വേണമെങ്കിലും ഒഴിവാക്കാം. യുക്തിവിചാരം, നിങ്ങൾ ഈ ആശയത്തെ അംഗീകരിച്ചാലും ശരി തിരസ്കരിച്ചാലും ശരി, പക്ഷെ അതിന് ഉപയോഗിക്കുന്ന യുക്തി വിചാരത്തെ അത് നമുക്ക് തിരസ്കരിക്കാൻ പറ്റത്തില്ല. ഒരു വിഷയത്തെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. അതായത് ഈ ഒരു വിഷയത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി ചിന്തിക്കാനുള്ള ശേഷി അത് പലർക്കും ഇല്ല. കേട്ടുകൊണ്ടിരിക്കാം, കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു 10% തടയും, 90% പുറത്ത്. ഒരു വിചാരത്തെ അനുസന്ധാനം ചെയ്യുക എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു വലിയ കഴിവാണ്. അതുള്ളവർക്ക് അത് ഏത് തരത്തിലുള്ള വിചാരമായാലും ശരി. അത് വിചാരത്തെ അതുപോലെ പിന്തുടരുക. അത് നമ്മൾ പറയാറില്ല, പറയുന്നത് കേട്ട് പക്ഷെ മനസ്സിലായില്ല. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണോ, ആ മനനത്തെ നമ്മുടെ മനസ്സ് പിന്തുടരുന്നില്ല, അതാണോ. ഇനി പറയുന്ന ആൾ പറയുന്നതിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് ആ വിചാരത്തെ പിന്തുടർന്ന് തന്നെ തീരണം. എന്നാലേ എന്ത് പറ്റൂ, ആ പൊരുത്തക്കേട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്ന അതല്ല. നമ്മളെ സംബന്ധിച്ചാൽ നിങ്ങൾ എല്ലാവരും ചേർത്ത് പറയല്ലേ, എന്നെ തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി. ആ വിചാരത്തെ നമുക്ക് പിന്തുടരാൻ കഴിയത്തില്ല. ഉച്ഛൃംഖലമായ മനസ്സെന്ന് പറയും. അത് ശൃംഖല എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചങ്ങല. അതിൻ്റെ ഓരോ കണ്ണികളായി പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ, അങ്ങനെ ചെതറിക്കിടക്കും. മനസ്സെന്ന് പറയുന്ന പലപ്പോഴും അങ്ങനെയാണ്, പരസ്പരം ബന്ധം കാണത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വിചാരത്തെ നമുക്ക് ശരിക്ക് അതിനെ പിന്തുടരാൻ കഴിയത്തില്ല. ഭാഷ്യകാരൻ എൻ്റെ വിചാരത്തിൻ്റെ പ്രത്യേകത, ആ പറയുന്ന ആശയങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിഞ്ഞാലും ശരി വിയോജിക്കാൻ ആയാലും ശരി, പക്ഷെ ആ വിചാരം എന്ന് പറയുന്നത് ശൃംഖലാബദ്ധമാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാരന് ചിന്താമണ്ഡലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ചിന്തകന്മാർ കൊടുത്തിരിക്കുന്നത്. കാരണം പറയുന്നത് അത്രയും ക്രമബദ്ധമായിട്ടാണ്. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി, അതീന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ശരി, ചാതുർവർണ്ണയത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി, താൻ പറയുന്ന കാര്യങ്ങളിൽ അത് അതിനെ സമർത്ഥിക്കുന്ന ആ ചിന്താരീതി അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ചിന്താരീതിയെ നമുക്ക് പിന്തുടരാൻ കഴിയും. ആ ചിന്താരീതിയെ പിന്തുടരുമ്പോഴാണ് നമ്മളതിലെ പോരായ്മയെ കാണുന്നത്. ശരിയായാലും തെറ്റാണ്, അത് ശരിയാണ് തെറ്റാണെന്ന് നമുക്ക് തോന്നുന്ന എന്തുകൊണ്ട്, നമ്മളതിനെ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണോ? അല്ല, പഴം വിഴുങ്ങി വല ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് പറയുന്നതെന്നും എന്താണ് പറയാത്തതെന്നും ഒരു പിടിയും കിട്ടത്തില്ല. പക്ഷെ അതിന് മനസ്സ് അനുയോജ്യമായിരിക്കണം. മനസ്സ് അതിനനുയോജ്യമല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സ് ശൃംഖലാബദ്ധമാണെങ്കിൽ അതിൻ്റെ ഒരടയാളം കൂടെയുണ്ട്. അപ്പം നമ്മുടെ മനസ്സ് വളരെ ക്രമികമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മുടെ ബാഹ്യമായ പ്രവൃത്തികളിലും അത് കാണും. മനസ്സിന്റെ നമുക്കറിയാം, മനസ്സിന്റെ ക്രമം തെറ്റുകയാണെങ്കിൽ ബാഹ്യപ്രവൃത്തികളുടെയും ക്രമം തെറ്റിപ്പോവും. അപ്പോഴാണ് പറയുന്നത് ഇവനെന്തോ ചെറിയ തകരാറുണ്ട് എന്ന് പറയുന്ന അവിടെയാണ്. എൻ്റെ ഏറ്റവും വലിയ അടയാളം അതാണ്. അപ്പോ പരസ്പര ബന്ധമില്ലാതെ ചിന്ത വരുമ്പോൾ പരസ്പര ബന്ധമില്ലാത്ത പ്രവൃത്തികളും വരും, പരസ്പര ബന്ധമില്ലാത്ത വാക്കുകളും വരും. അവിടെ തകരാറുണ്ടാവും. അപ്പോ ശാസ്ത്ര അതുകൊണ്ടാണ് ഇത് തുടങ്ങിയ കാലത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുമുണ്ട്. ശാസ്ത്ര പഠനമല്ല, ശാസ്ത്ര വിചാരമാണ്. നമ്മളെല്ലാം പഠിച്ചു പഠിച്ച് പാഴായി പോയവരാണ്. ഇനി പുതിയതായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഉണ്ടാ? യാതൊരു കാര്യമില്ല, പഠിച്ചതെല്ലാം പാഴാണ് എന്ന് കരുതുന്നവരാണ്. പിന്നെ ഇനി എന്താ പഠിക്കാൻ? പഠിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വിഷയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അത് ശരിയാണെന്ന് തോന്നും, തെറ്റാണെന്ന് തോന്നും, ചിലതിനെ സ്വീകരിക്കും, ചിലതിനെ തള്ളിക്കളി. കാരണം പഠനത്തിൻ്റെ രീതി. വിചാരം എന്ന് പറയുന്നത് അതല്ല, ചിന്തയെ ക്രമബദ്ധമാക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ വിഷയം എന്തെന്നുള്ളതല്ല മുഖ്യം. അതുകൊണ്ടാണ് ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ച് മോക്ഷത്തിന് ഉപായമായി പറയുന്നത് എന്തിനാണ്? മനനം, പഠനമല്ല. മനനത്തെയാണ് പറയുന്നത്, പഠനത്തെ അല്ല. രണ്ടിനെയും രണ്ടായി തന്നെ ധരിക്കണം. അതാണ് ശാസ്ത്ര പാണ്ഡിത്യമുള്ളവർക്ക് തത്വബോധമില്ലാതെ വരുന്നത്, അതുകൊണ്ടാണ്. ഇനി തത്വബോധമുള്ളവന് ശാസ്ത്ര പാണ്ഡിത്യം വേണമെന്നുമില്ല. എന്തുകൊണ്ട്? അവൻ്റെ മനനം ശരിയായിരുന്നാണ്. അപ്പോ ഇവിടെ ഭാഷകാരൻ തന്നെ പറയുന്നു, ഉപാസനയ്ക്കും പ്രയോജനം ഉണ്ടെന്ന് പറയുന്നു. വേദം പറയുന്നു, വാചം ധേനും ഉപാസിക, വാക്കിനെ ധേനുമായി ഉപാസിക. വാക്ക് ധേനുമാണ്, ഒരിക്കലും അല്ലല്ലോ. പക്ഷെ ഉപാസനയ്ക്ക് പ്രയോജനമുണ്ട്. യോഗശാസ്ത്രത്തിൻ്റെയൊക്കെ അടിസ്ഥാനം തന്നെ ഇതാണ്. കാരണം അവിടെ എന്ത് സംഭവിക്കുന്നു? അവൻ എന്ത് വിഷയത്തെ ഗ്രഹിക്കുന്നു എന്നുള്ളതല്ല, അവൻ്റെ മനസ്സ് എങ്ങനെ ഏകാഗ്രപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് മുഖ്യം, അതാണ് പ്രാധാന്യം. മനനത്തിൽ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു മനസ്സ്, അതായത് ഏകാഗ്രമായ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏകാഗ്രമായ ഒരു മനസ്സിൻ്റെ വിചാരത്തെ പിന്തുടരാൻ പറ്റൂ. നമ്മുടെ മനസ്സിനും അത് വേണം. അതുകൊണ്ടാണ് ഭാഷകാരൻ ഇവിടെ പല സന്ദർഭങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തിനാ തത്വത്തെ അങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാ ഉപാസനകളെ കുറിച്ച് പറയുന്നത്? അദ്വൈതത്തിൻ്റെ വഴികളൊന്നും മനസ്സിലാക്കാതെയാണ് അദ്വൈതികളെ ആൾക്കാർ ആക്ഷേപിക്കുന്നത്. ഭാഷകാരൻ പറയും, ഉപാസന കൂടിയേ തീരൂ. ഉപാസന എന്ന് പറയുന്നത് ഏകാഗ്രമായ മനനമാണ്. അതില്ലാതെ ഒരിക്കലും ആ മനസ്സിൽ, കാരണം ഈ തത്വം ഇവിടെയാ പ്രകാശിക്കേണ്ടത്. മനസ്സ് ഏകാഗ്രതയില്ലാത്ത മനസ്സിലെങ്ങനെ തത്വ പ്രകാശം ഉണ്ടാവും, തത്വബോധം ഉണ്ടാവും? ഉപാസന കൂടിയേ തീരും. അത് യോഗശാസ്ത്രത്തിലും അത് തന്നെ പറയുന്നു. അതായത് വളരെ സങ്കീർണമായ ധ്യാന മാർഗങ്ങളെക്കുറിച്ച് എല്ലാം നിർദ്ദേശിക്കും. അപ്പോൾ അതിനെ പിന്തുടരുക എന്ന് യോഗശാസ്ത്രത്തിന് നിർബന്ധമൊന്നുമില്ല. ഈ ധ്യാനത്തിന്റെ ഫലം എന്താണ്? സമാധിയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് സങ്കീർണമായ എന്നുവെച്ചാൽ തത്വനിഷ്ഠമായ യോഗ ശാസ്ത്രത്തിലെ തത്വനിഷ്ഠമായ ഓരോ വിദ്യകൾ പറയുന്നു. മനനം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. പക്ഷെ അത് കഴിയത്തില്ല മനുഷ്യന്. എല്ലാവർക്കും അത് കഴിയും? എല്ലാവർക്കും അത് കഴിയത്തില്ല. പിന്നെ അത് പറയുന്ന ആർക്ക്? അതിന് കഴിയുമെന്നുള്ളവർക്ക് അത് പറയുന്നു. ഇവിടെ അത് എന്ന് പറയുന്നത് മുഖ്യമെന്ന് പറയുന്നത് തത്വജ്ഞാനമാണ്. പക്ഷെ എല്ലാവർക്കും അത് കഴിയും. കഴിയുന്നില്ലെങ്കിൽ ഉപാസന, ഏകാഗ്രമായ ചിന്തനം, അതാണ്. അപ്പോൾ അവിടെ എന്ത് പറയും? അത് കഴിയാത്തവർക്ക് യഥാഭിമത ധ്യാനാത്മാ ഈശ്വരപ്രണിധാനാത്മാ തുടങ്ങിയ മറ്റുപായങ്ങൾ നിർദ്ദേശിക്കുന്നത് കൊണ്ടാണ്. തജ്ജപ തദർത്ഥഭാവനം, ഇതെല്ലാം മുഖ്യമായ യോഗശാസ്ത്രത്തിൽ നിർദ്ദേശിക്കുന്നതല്ല. പഞ്ചവിംശതി തത്വത്തെ ആധാരമാക്കി നിർദ്ദേശിക്കുന്ന യോഗ വിദ്യകളല്ല ഇതൊന്നും. അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ പറയുന്നത്. എന്താണ് ഉപാസന? അപ്പൊ ഏകാഗ്രമായ ഉപാസന നടത്തണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് ഏകാഗ്രമായ മനസ്സില്ലേ, സാധ്യമേ അല്ല. ഒരു തരത്തിലുള്ള ഉപാസനയും സാധ്യമാകത്തില്ല, ശരിയായിട്ട് സാധ്യമാകത്തില്ല. അത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നു. ഏകാഗ്രം നിരുദ്ധം രണ്ട് മനസ്സിൽ മാത്രമേ യോഗം സാധ്യമാകൂ എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ആ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ്. ആ മനനം എങ്ങനെയാണ്, അതിൽ പറയുന്ന വിഷയങ്ങൾ എങ്ങനെയെന്നുള്ളതല്ല, എങ്ങനെ ആ വിഷയത്തെക്കുറിച്ച് മനനം ചെയ്യുന്നു, ഏത് തരത്തിലുള്ള മനനത്തിലൂടെയാണ് ആ നിർണയത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ മനനത്തെ ഒരു ശ്രോതാവിന് പിന്തുടരാൻ കഴിയുന്നുണ്ടോ, അതാണ് മുഖ്യം. അപ്പോൾ അതിനുവേണ്ടി എന്നുവെച്ചാൽ അത് ഇവിടെ നിർദ്ദേശിക്കുന്ന ഉപാസനയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഷ്യത്തെ ആശ്രയിക്കുന്നത്. അതിന് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു പരിശീലനമാണിത്. ക്രമേണ മനസ്സിന് ആ ഏകാഗ്രത കൈവരുത്തുക. എൻ്റെ മനസ്സിന് ഏകാഗ്രത ഇല്ലെന്ന് വിചാരിച്ച് അത് ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ. ഇതൊക്കെ പരിശ്രമിച്ച് നേടേണ്ട കാര്യങ്ങളാണല്ലോ. പിന്നെ പരിശ്രമത്തിന് അർത്ഥമില്ലാതുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടത്ര മനസ്സിന് പക്വത എന്നുവെച്ചാൽ ഏകാഗ്രതാരൂപത്തിലുള്ള ആ പക്വത ഇല്ലെങ്കിൽ അതുണ്ടാക്കിയെടുക്കുക. അതിന് വിചാരം, അതിനാണ് വിചാരം ഉപകരിക്കുന്നത്. അപ്പം അതിൻ്റെ വിഷയം എന്താണെന്ന് ചിന്തിക്കേണ്ട. ചിലപ്പോൾ നമുക്ക് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങളായിരിക്കും. അത് നോക്കേണ്ട കാര്യമില്ല. എങ്ങനെ ആ വിചാരത്തെ നമ്മളുടെ മനസ്സ് പിന്തുടരുന്നു എന്നുള്ളതാണ്. അവിടെ ഭാഷകാരം പറയുന്നു, അങ്ങനെ ഉപാസനയിലൂടെ മനസ്സ് ഏകാഗ്രമാകണം. അങ്ങനെ വരുമ്പോൾ തത്വത്തെക്കുറിച്ച് പറയുന്നിടത്ത് ആ മനസ്സ് അതിനെ ഗ്രഹിക്കാൻ തയ്യാറായി. അതുകൊണ്ട് പലരും പറയും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറഞ്ഞ അദ്വൈതത്തെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്, ഇത്തരം അബദ്ധങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് എന്നെ ന്യായീകരിക്കേണ്ട യാതൊരാവശ്യവും അദ്വൈതത്തിലില്ല. പലരും എന്താ ചെയ്യുന്ന അബദ്ധങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കും, അതൊക്കെ ശരിയാണ്. എന്തുകൊണ്ടില്ലെങ്കിൽ അദ്വൈതത്തിന് വിരോധം വരും, ഒരു തരത്തിലും വിരോധം വരുന്നില്ല. അബദ്ധങ്ങളെയൊന്നും ന്യായീകരിക്കേണ്ട കാര്യമില്ല, മറിച്ച് ആ വിചാരശൈലിയെ നമ്മൾ ഗ്രഹിച്ചാൽ മാത്രം മതി, അതാണ് മുഖ്യം. അതുകൊണ്ട് ഇതൊന്നും ഈ പറയുന്ന പല കാര്യങ്ങളും ഒരിക്കലും തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ അല്ല. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശാസ്ത്രീയമായി ഇതൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ആദ്യം പറയുന്നത്, എന്താണോ അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ യുക്തിക്ക് ബോധ്യപ്പെടാത്ത ചില കാര്യങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ വയ്യെങ്കിൽ സ്വീകരിക്കണ്ട. പക്ഷെ വിചാരം മുമ്പോട്ട് പോകുന്നതിന് ശ്രദ്ധ ആവശ്യമാണ്, അതല്ലാതെ വിചാരം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ വിചാരത്തെ പിന്തുടരുന്നതിനുള്ള ഒരു ശ്രദ്ധ വേണം. ഇപ്പോൾ പ്രധാനമായും ശാസ്ത്ര പരിശീലനം എന്ന് പറയുന്ന അതിന് വേണ്ടിയിട്ടാണ്, മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ട് ഈ പറയുന്ന ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പഴയ ശാസ്ത്രങ്ങളിൽ നിന്ന് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. അത് അംഗീകരിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ക്ഷീണവും സംഭവിക്കത്തില്ല. അത് ഇന്നത്തെ ശാസ്ത്രത്തിൽ നിന്ന് തന്നെ പഠിക്കുന്നു. പിന്നെ നമുക്കറിയാം, ആരും എന്തെങ്കിലും പുതിയ കണ്ടെത്തലുകളിൽ നിർണയങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തപസ് ചെയ്തിട്ട് തന്നെയാണ്. അവരുടെ മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ഫലമായിരിക്കും. ചിലർക്കത് ജന്മനാ കിട്ടും, ചിലർക്കത് ഒരുപാട് പരിശ്രമിച്ചായിരിക്കും ചിലപ്പം വേണ്ടി വരുന്ന, ആ വ്യത്യാസമേ കാണും. ജന്മനാ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പറയും അത് പുണ്യം കൊണ്ടാണ് പാപം കൊണ്ടാണ്, ഇന്ന് പറയും അത് അവൻ്റെ ജീനാണെന്ന് പറയും. ഇത്തരം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇവിടെ ഭാഷകാരനിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടതാണ് ആ ചിന്താരീതി എങ്ങനെയാണ്, ആ വിഷയത്തെ ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു, ഒരു വിഷയത്തെ എങ്ങനെയാണ് വിശ്ലേഷണം ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഒരു വിഷയത്തെ നിർണയത്തിലെത്തിച്ചേരുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുമായിട്ടാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. അപ്പോൾ ശബ്ദപ്രമാണം എന്നിവിടെ പറഞ്ഞു, ആ ശബ്ദപ്രമാണത്തിൻ്റെ ഇതിനെ നിങ്ങൾക്ക് സ്വീകരിക്കുകയോ ഭാഷകാരം പറയുന്ന രീതിയിൽ തള്ളിക്കളയോ ചെയ്യാം. പക്ഷേ ഭാഷകാരന്റെ വിചാരശൈലിയെ തള്ളിക്കളയാൻ പറ്റത്തില്ല, തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അത് യുക്തിയുക്തമാണ്, അതിലൊരു യുക്തിയുണ്ട്. ചിലപ്പോൾ അതിലെ യുക്തികളെന്ന് പറയുന്നത് ഭൗതിക യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതായിരിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അതാണോ യുക്തിവാദത്തിൻ്റെ ഒരു പോരായ്മ? അതാണ് യുക്തിവാദത്തിൻ്റെ. അതുകൊണ്ടാണ് യുക്തിവാദികൾ പിന്നെ ശാസ്ത്രത്തിൻ്റെ പുറകെ പോകുന്നത്. കേവല യുക്തിവാദം എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് യുക്തിയിലൂടെ എത്തുന്ന നിർണയങ്ങൾ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടത്തില്ല. തത്വചിന്ത പോലെ തന്നെ, തത്വചിന്തയിലെ നിർണയങ്ങൾ പലപ്പോഴും ഭൗതിക യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടത്തില്ല. യുക്തിചിന്തയിന് ഈ കുഴപ്പമുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നു അത് തന്നെ. തത്വചിന്തയിൽ ചില നിർണയങ്ങൾ ഭൗതിക യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചിട്ട് തത്വശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്നത്. അത് ഇലക്ട്രോണാണ് പ്രോട്ടോൺ ആണെന്നൊക്കെ പറയുന്നത് കാരണം നമ്മൾ പറയുന്നതിൽ നമുക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. യുക്തിവാദിക്കും ഇതേ ദോഷം വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമല്ല ഇവിടെ. ഇവിടെ അലൗകികം അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമ്മൾ ചിന്താരീതി എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ അതിനെ ബോധ്യപ്പെടുത്തുന്നു, മനസ്സെങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. മറിച്ച് തത്വത്തെക്കുറിച്ച് പറയുന്നത് തത്വം യാഥാർത്ഥ്യമാണ്, അതെങ്ങനെ ഗ്രഹിക്കണം, അത് തത്വനിഷ്ഠമായിട്ട് തന്നെ ഗ്രഹിക്കാം. അവിടെ നമുക്ക് തള്ളിക്കളയേണ്ടതൊന്നുമില്ല. സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ അവിടെ തള്ളിക്കളയേണ്ട കാര്യം ഇല്ല. കാരണം സത്വം ചിത്തും ആനന്ദമൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അത് പുണ്യവും പാപവും പോലെ അല്ല, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ അതിനെ ഗ്രഹിക്കുന്നതിനുള്ള വിചാരശേഷി നമ്മുടെ മനസ്സിന് വേണം. അതിൻ്റെ ഒരു പരിശീലന കളരിയാണ് വിചാരങ്ങൾ, മറ്റ് വിചാരങ്ങളെല്ലാം, ഉപാസനകളെല്ലാം. അതാണ് ശാസ്ത്ര മനനം എന്ന് പറയുന്നത്. പഠനം എന്ന് പറയുന്നത് നിന്ന് അതിനെ വേർതിരിക്കുന്ന, അതുകൊണ്ടാണ് അത് പ്രത്യേകം മനസ്സിലാക്കുന്നത്.